അഹംവൃത്തി ഇതംവൃത്തി ആണ് ഈ സംസാരം അനുഭവപ്പെടുന്നത്. ഈ പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നത് അഹംവൃത്തിയിലൂടെയും ഇതംവൃത്തിയിലൂടെയും. അതിൽ അഹംവൃത്തിയിലൂടെ അനുഭവപ്പെടുന്നത് എന്താണോ അഹംവൃത്തിയിലൂടെ അനുഭവപ്പെടുന്നത് ജീവഭാവം, അതിലെല്ലാം വരും. അതിനെ കൂടെ ബാനദർശനത്തിൽ വിശേഷിച്ച് പറഞ്ഞു. ഇതംവൃത്തിയിലൂടെ അനുഭവപ്പെടുന്നത് സർവപ്രപഞ്ചം ഇതംവൃത്തിയിലൂടെ അനുഭവപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഈ അഹംവൃത്തിയും ഇതംവൃത്തിയും കുറിച്ച് പറയുന്നത് എന്തിനാണ്? അഹംവൃത്തിയെയും ഇതംവൃത്തിയെയും കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, വിചാരം ചെയ്യുന്നതിന് വേണ്ടി. എന്തിനാ വിചാരം ചെയ്യുന്നു? അഹംവൃത്തിയിലൂടെയും ഇതംവൃത്തിയിലൂടെയും നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ സത്യം എന്താണെന്ന് പറയും. ഇതിലൊരു സത്യമുണ്ട്. ആ സത്യം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. വെറുതെ മനസ്സിലാകത്തില്ല, ചിന്തിച്ച് ചിന്തിച്ച് ഇത് മനസ്സിലാക്കണമെന്നുള്ള അത് ചിജട ചിന്തനം ഗദ്യം ഒന്നാം ഭാഗം അതിൻ്റെ അവസാനം അത് പറയുന്നു. വായിച്ചിട്ടുണ്ടോ? ചിജട ചിന്തനം ഗദ്യത്തിൻ്റെ അവസാന ഭാഗം ആദ്യം മുതലേ ഉണ്ട്. ഇപ്പം നമുക്ക് ഇത് രണ്ടും മനസ്സിലാക്കാം. അവസാന ഭാഗം മാത്രം നോക്കിയാണ്, ആദ്യമുള്ള ഭാഗങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഈ രണ്ട് വിഷയങ്ങൾ എന്താണ്? ഇതംവൃത്തിയും അഹംവൃത്തിയും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് എങ്ങനെയാണ് സത്യത്തെ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്, അതിൻ്റെ അവസാനത്തെ നില എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചം ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യമായി തന്നെ അനുഭവപ്പെടും. അവസാനം പറയുന്നു, അവിചാര ദശ കാനൽ ജലം പോലെ അനുഭവപ്പെടുന്നു. കണ്ടോ എന്താ എഴുതിയിരിക്കുന്നത് അവിടെ? കണ്ടില്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവസാന ഭാഗത്ത് എന്താ എഴുതിയിരിക്കുന്നത്? അതും കഴിഞ്ഞിട്ട് അത് മുടങ്ങി, അത് എന്ന മുടങ്ങ ബാക്കിയുള്ള പിന്നെ അത് അവിചാരദശയിൽ അത് അവിചാരദശയിൽ കാണപ്പെടുന്ന ശരീരാദി പ്രപഞ്ചം മുഴുവൻ ഇപ്രകാരം നിഷ്കാരണമായി അവിചാരദശയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദശ എന്ന് പറഞ്ഞ അവസ്ഥ, വിചാരദശ എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യാത്ത അവസ്ഥ. വിചാരം ചെയ്ത അവസ്ഥ എന്ന് വെച്ചാൽ അദ്വൈത വിചാരം ചെയ്യാത്ത അവസ്ഥ. സത്യം എന്താണോ അസത്യം എന്താണെന്ന് വിചാരം ചെയ്യാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്വൈത വിചാരം ചെയ്യാത്ത എല്ലാവരുടെയും അവസ്ഥ. സർവ മനുഷ്യരുടെ അവസ്ഥയെ കുറിച്ച് പറയണമെന്ന് അവിചാര ദിശ. വിചാരം ചെയ്യുന്നവരുടെ അറിവ് വേറെ, വിചാരം ചെയ്യാത്തവരുടെ അറിവ് വേറെ. അണോ പറഞ്ഞിരിക്കുന്നുണ്ട് അത് അവിചാര ദിശയിൽ അങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നു. കാനൽ ജലം പോലെ, കാനൽ ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിലെ ജലം പോലെ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് പറയുന്നത്? മരുഭൂമിയിലെ ജലം ഉദാഹരണമായി പറയുന്നത് മരിച്ച് മരുഭൂമിയിലെ ജലം അത് കണ്ടുകൊണ്ടിരിക്കുമ്പം അതിനെ ജലമായിട്ട് അറിയുന്നു. അല്ലെങ്കിൽ മരുഭൂമിയിൽ ജലമുള്ളതായിട്ട് അറിയുന്നു. അതാണ് മരുഭൂമിയിൽ ജലം ഉള്ളതായിട്ട് അറിയുന്നു, ജലത്തെ ഉള്ളതായിട്ടാണ് അറിയുന്നത്. സത്യമായിട്ട് അറിയുന്നു എന്ന് വേണമെങ്കിലും പറയാം, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. മരുഭൂമിയിലെ ജലത്തെ ഉള്ളതായിട്ടറിയുന്നു, കാണുന്നവരാണ്. കാനൽ ജലം പോലെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇല്ലാത്ത ഒന്നിനെ ഉള്ളതായി അറിയുക. അതിന് ഉദാഹരണമെന്ന് പറയുന്നത് എന്താണ്? കാനൽ ജലം. അപ്പോൾ അതുപോലെ എന്തിനെ അറിയുന്നു? പ്രപഞ്ചത്തെ. പ്രപഞ്ചത്തെ എങ്ങനെ അറിയുന്നു? ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉള്ളതായിട്ടറിയുന്നു. ഉള്ളതായിട്ടറിഞ്ഞാൽ മതി. ഉള്ളതായിട്ടറിയുന്നു എന്ന് പറയുന്നത് സത്യമായിട്ടറിയുന്നു എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. മനസ്സിലാക്കുന്നത് സത്യമായിട്ട് അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായിട്ട് അറിയുന്നു ഇപ്പൊ സാധാരണ മനുഷ്യനോട് ചോദിച്ചാലും, ഒരാളോട് ചോദിക്കേണ്ടത് ഈ ഇരിക്കുന്ന മൊബൈല് സത്യമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയും? അങ്ങനെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാൾ പറയും ഇതെങ്ങനെ സത്യമാവും, ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് കേടായി പോകും, പിന്നെ ഇതെങ്ങനെ സത്യമാവും? അല്ലേ, പുസ്തകത്തിനെ കുറിച്ച് പറയും പുസ്തകം സത്യമാണോ, എന്തോന്ന് സത്യം, ഇതൊക്കെ നശിച്ചു പോകുന്നേ, ഇതൊക്കെ എങ്ങനെ സത്യമെന്ന് പറയാൻ പറ്റും? സാധാരണ ഒരു മനുഷ്യനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചും ഇത് സത്യമാണ് എന്നൊരു അഭിപ്രായം വേണമെന്നില്ല. ചിലപ്പോൾ ചിലർ പറയും ചെയ്ത് സത്യമാണ്, ഇപ്പോൾ ഇത് സത്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സത്യമല്ലെന്നും പറയാം. എന്തുകൊണ്ട്? നശിക്കുന്നുണ്ട്. അപ്പോൾ സത്യമാണെന്ന് പറയുന്നതിനും സത്യമല്ല എന്ന് പറയുന്നതിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രപഞ്ചത്തിലെ ഏത് കാര്യത്തെടുത്താൽ ഹിമാലയ പർവ്വതത്തെ കുറിച്ച് പറഞ്ഞാലും ഒരാൾക്ക് പറയാം ഇത് കുറച്ച് കഴിയുമ്പം നശിച്ചു പോകും, അതുകൊണ്ട് സത്യമില്ല. ഇനി ഭൂമിയെ കുറിച്ച് വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടി പഠിച്ച ആൾക്കാർ പറയും ഭൂമി നശിച്ചു പോകുന്നുണ്ട് സത്യമില്ല. അങ്ങനെയൊക്കെ സാധാരണ ആൾക്കാർക്കും പറയാം. അങ്ങനെ അദ്വൈതം വേണ്ട. അദ്വൈതത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളിനും എന്താ പറയാ, ഇത് സത്യമൊന്നും പറയാം സത്യമല്ലെന്നും പറയും. അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണോ, ഇത് സത്യമാണെന്ന് പറഞ്ഞാലും സത്യമല്ല എന്ന് പറയുന്നവരും രണ്ടുപേരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണോ, എന്താണ്? സത്യമാണെന്നും സത്യമല്ലെന്നും പറയുന്നവരങ്ങനെ സത്യമെന്ന് പറയും. എല്ലാവരും പറയുന്നത് എന്താണ്? എന്തായാലും പറയും ഇത് ഉള്ളതാണെന്ന് പറയും. അല്ലേ ഉണ്മ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും പറയാൻ പറ്റിയ കാര്യമാണ്. സത്യമാണോ അസത്യമാണോ എന്ന് ചിന്തിക്കാത്ത ഒരാളെന്ന് പറയാം. ഒരാളോട് ചോദിക്കുകയാണ് മൊബൈൽ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇല്ലെന്ന് പറയും. ഉണ്ടെന്നേ പറയും. അപ്പോ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്നറിയുക. ഞാൻ ഉദാഹരണമാണ് പറയുന്നത് എന്ത്, കാനഞ്ജലം. കാനഞ്ജലത്തിന്റെ പ്രത്യേകത എന്താണ്? അതവിടെ ഇല്ല. ഉണ്ടോ ജലമുണ്ടോ? സത്യമാണോ അല്ലേ എന്നല്ല ചോദിക്കുന്നത്, ജലമുണ്ടോ ഇല്ലേ എന്നാണ്. ജലമുണ്ടോ? രണ്ടും രണ്ടാണ് ചോദ്യം. സത്യമാണോ അല്ലേ എന്ന് ചോദിക്കുന്നത്, ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നത് രണ്ടായിട്ട് മനസ്സിലാവും. ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കാനജലം ഇല്ല. എന്തേ കാനജലം അവിടെ ഇല്ല, പക്ഷെ എന്ത് പറയും? അവിടെ പറയും എന്താ, ജലം അവിടെ ഉണ്ടെന്ന് പറയും. ഇല്ലാത്തതിനും ഉണ്ടെന്ന് പറയും. ഇല്ല എന്നുള്ളത് പിന്നീട് പറയത്തുള്ളൂ, ഇല്ലാന്ന് ബോധ്യപ്പെടുമ്പം പറയും. അതുവരെ എന്ത് പറയും? ഉണ്ടെന്ന് പറയും. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചും ഇത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അനുഭവത്തിന് വിഷയമാണെങ്കിൽ പറയും ഉണ്ടെന്ന് പറയും, ഇതിവിടെ ഉണ്ട്. പിന്നെ അനുഭവത്തിന് വിഷയമാകാതിരിക്കാം. ഇപ്പം ഞാൻ ഈ മൊബൈൽ എടുത്ത് കൊണ്ട് ഒന്ന് മാറ്റിയിട്ട് ചോദിക്കുന്നു, മേശപ്പുറത്ത് മൊബൈൽ ഉണ്ടോ എന്ത് പറയും? ഇല്ല. അത് ഇവിടെ നിന്ന് മാറ്റിയാൽ മതി, ഇല്ല എന്ന് പറയും. അപ്പോൾ സത്യവും അസത്യവും എന്നുള്ള വേറെ, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ വരുന്നത് എങ്ങനെയാണ്? ഈ വസ്തുക്കളല്ല, ഒന്നുകിലുണ്ട് അല്ലെങ്കിൽ ഇല്ല. അതിന് വേണമെങ്കിൽ നമുക്ക് പറയാം സത്യമാണ് ഉണ്ടെന്നറിയുന്നത്, ഉണ്ടില്ല എന്നും പറഞ്ഞു. സത്യ സത്ത് രണ്ടും പ്രതീതം സത്തമസ്വഭ എന്നൊക്കെ പറയും, അദ്വൈതകൾ പറയും. നമ്മുടെ സാധാരണ അനുഭവത്തിൽ എന്താണ്? ഒരു വസ്തു നമ്മുടെ അനുഭവത്തിൽ വിഷയമാകുന്നുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് പറയും. സത്യമോ അസത്യമോ എന്നുള്ള രണ്ടാമതേ വരുന്നുള്ളൂ. അതെ നമ്മുടെ അനുഭവത്തിൽ ഒരു വസ്തു ഉണ്ടെന്നറിയും, എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതില്ലെന്നും മനസ്സിലാവും. അങ്ങനെയുള്ളതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാനൽ ജലത്തിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നു. ഇല്ലാത്താണെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നു? ഇല്ലാത്തതെന്ന് വെച്ചാൽ അത് പരമാർത്ഥത്തിൽ ഇല്ലെന്നേ ഉള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിലുണ്ട്, അത് വ്യത്യാസം. ഇല്ലാത്ത ഉണ്ടെന്ന് പറയുമ്പോൾ പരസ്പര വിരുദ്ധമാണ്. ഈ മൊബൈൽ ഇവിടെ ഇല്ല, ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇല്ലാത്തതിന് ഒരിക്കലും നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനിവിടെ ഇരിക്കുകയാണ് ഉണ്ട്, ഇതില്ലെന്ന് പറയാൻ പറ്റും. കേട്ടോ, ഇതിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നേ പറയാൻ പറ്റും. ഇതെടുത്ത് മാറ്റിയാൽ ഇല്ലെന്നേ പറയാൻ പറ്റും. എന്നാൽ ഇങ്ങനെ പറയണം, എന്താണോ ഇല്ലാത്തത് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നു കാനൽ ജലം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എന്താണ് എൻ്റെ അർത്ഥം? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, പരമാർത്ഥത്തിലില്ല എന്നാ അനുഭവിക്കുന്നു, ഉണ്ടെന്ന് അനുഭവിക്കുന്നു. സാധാരണ ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിനും ഇതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സാറിന് പറയുമ്പോൾ അങ്ങനെയാണ്, അനുഭവിക്കുന്നുണ്ടെന്ന് പറയും, അനുഭവിച്ചില്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ഇതങ്ങനെയല്ല, അനുഭവിക്കുന്നത് കൊണ്ട് ഉണ്ടെന്ന് പറയുന്നു, അതേസമയം തന്നെ എന്താണ് പരമാർത്ഥത്തിൽ ഇല്ല എന്ന് അറിയുന്നത് കൊണ്ട് ഇതിനെ ഇല്ല എന്നും പറയാം. പക്ഷെ അതെങ്ങനെ അറിയും? വിചാരദശയിലെ അറിയത്തുള്ളൂ. അപ്പൊ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്നറിയുന്നതാണ് അവിചാരദശ. എന്താണ് വിചാരദശ? ഇല്ലാത്ത ഒന്നിനുണ്ടെന്നറിയുന്നു. അതിനാണ് എന്ത് പറയുന്നത്? വിചാരദശ. ഇപ്പൊ എന്റെ മുമ്പേ ഇരിക്കുന്ന മൊബൈൽ, ഇത് ഇന്നിപ്പം ഉണ്ട് എന്നറിയുന്നു. അവിചാരദശയാണ് വിചാരദശ. വിചാരദശയാണ് വിചാരദശ. എന്റെ മുമ്പിൽ ഈ വസ്തു ഇരിക്കുന്നു, ഇതിനെ ഉണ്ടെന്നറിയും. എന്നുവെച്ചാൽ മൊബൈലൂടെ ഇല്ലേ, പിന്നെന്താ? മൊബൈൽ എന്ന് പറയുന്നത് കാനൽ ജലം പോലെയാണ്. ആണോ? കാനൽ ജലം പോലെയാണോ? അപ്പൊ അതുപോലെ മൊബൈലിനെ പറയാൻ പറ്റും. ഈ മൊബൈലെടുത്ത് എനിക്ക് ഫോൺ വിളിക്കാൻ പറ്റും. കാനൽ ജലം കുടിച്ചാൽ എൻ്റെ ദാഹം മാറും. പിന്നെ രണ്ടിനും ഒരുപോലെ വിചാരദശ എന്നിങ്ങനെ പറയും. കാനൽ ജലം അതിൻ്റെ കാര്യമാണ് പറയുന്നത്. രജസർപ്പത്തെ കുറിച്ച് ഇനി അടുത്ത് പറയും. മൊബൈലിനെ ഇപ്പൊ ഉണ്ടെന്നറിയുന്ന വിചാരദശയാണ് വിചാരദശയാണ്. വിചാരദശയിലാണോ ഇല്ലെന്നറിയുന്നു. അപ്പോൾ കാനൽ ജലം ഉണ്ടെന്നറിയുന്ന വിചാരദശയോ വിചാരദശയോ? വിചാരദശ. കാനൽ ജലത്തിൽ വെള്ളം കുടിച്ചാൽ ദാഹം മാറും, കുടിക്കാൻ പറ്റും. ഈ മൊബൈൽ എടുത്ത് വിളിക്കാൻ പറ്റും. പിന്നെ രണ്ടും എങ്ങനെ ഒന്നാവുന്നു? വിചാരദശയിലുണ്ടെന്നറിയുന്നു. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ മൊബൈലൂടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അയാൾ ഒരുപാട് വിചാരം ചെയ്തിട്ടാണോ പറയുന്നത്? പിന്നെ എങ്ങനെ ഇത് വിചാരം ചെയ്യുന്ന മൊബൈലൂടെ ഉണ്ടെന്ന് ചോദിച്ചാൽ കുത്തിയിരുന്ന് ആദ്യം വിചാരം ചെയ്യും, പിന്നെയാണോ പറയുന്നത് ഉണ്ടെന്നോ ഇല്ലെന്നോ? കണ്ടിട്ടോളം പറയത്തില്ല. ഇത് കണ്ടോളം പറയില്ലേ ഉണ്ടോ ഇല്ലേ? ശരി, ഞാൻ കുറച്ച് വിചാരം ചെയ്തിട്ട് വരട്ടെ, നിക്ക് പറയാം എന്നാരെങ്കിലും പറയും. എങ്ങനെ അങ്ങനെയാണെങ്കിൽ മരം മരിച്ചെങ്കിൽ ജലം കാണുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പറയും? ജലം ഉണ്ടെന്ന് തന്നെ പറയത്തുള്ളൂ. ഉണ്ടവിടെ അവിടെ ഓട്ടോമാറ്റിക് അവിടെ പോയി. അവിടെ ആ അവിടെ ഒരാൾ മരുഭൂമിയിലെ ജലം കണ്ടിട്ട് അയാൾ ഉണ്ടെന്ന് തന്നെ അറിയും. വിചാരം ചെയ്യാതെ തന്നെ എന്ത് പറയുന്നു? ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അതിനെ കുറിച്ച് അയാൾ ആലോചിക്കുന്നു. എങ്ങനെ ആലോചിക്കും? മരുഭൂമിയാണ്, മരുഭൂമിയിൽ സഞ്ചരിച്ച് പരിചയമുള്ളതാണ് ഒക്കെ പറ്റും. ഇത് പകലാണ്, സൂര്യൻ്റെ പ്രകാശമുണ്ട്, അതുകൊണ്ട് അയാൾക്ക് ആ വഴിയൊക്കെ പരിചയമുണ്ട്. ഇവിടെ ഒരു കാരണവശാലും വെള്ളം കാണാൻ വഴിയില്ല, അതുകൊണ്ട് വെള്ളം ഇല്ലാത്തതാണ് എന്നാണ് ചിന്തിച്ച് മനസ്സിലാക്കും. അതിനെക്കുറിച്ച് ബോധമുള്ള ആളിന് വിചാരം ചെയ്യാൻ കെൽപ്പുള്ള ഒരാൾക്ക്, അല്ല ആദ്യം മരുഭൂമി ചെന്ന് പെടുന്ന ആളാണെങ്കിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് കുടിക്കാൻ പോകും. അതുപോലെ മൃഗതൃഷ്ണിക എന്ന് പറയും. മൃഗം എന്ന് വെച്ചാൽ മാന്. മൃഗതൃഷ്ണ, മൃഗത്തിന് തൃഷ്ണ ഉണ്ടാക്കുന്നതാണ്. എന്നുവെച്ചാൽ എന്താണോ മാനിനത് കാണുമ്പം വെള്ളം നിന്ന് മാനല്ലെങ്കിൽ മരുഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു ജീവി അല്ലെങ്കിൽ ഒരു മാനബദ്ധത്തിൽ മരുഭൂമിയിൽ ചെന്ന് പെട്ട് അപ്പോൾ അത് ഓടും കുടിക്കാനായിട്ട് ഓടും ദൂരമാകുന്നുണ്ട്. അതിന് വിചാരം ചെയ്യാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് അതിന് ഉദാഹരണം പറയുന്നത് മൂഢതയുള്ള ഒരു ജീവി. അതുപോലെ ഇതിനെക്കുറിച്ചൊന്നും മരുഭൂമി പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ അയാളും ചിലപ്പം അതിൻ്റെ പുറകെ നടക്കും. എപ്പോഴെങ്കിലും വെള്ളം കുടിക്കാൻ പറ്റും എന്നുകരുതി അതിൻ്റെ പുറകെ നടക്കും. ഇതെല്ലാം എന്താണ് വിചാരദശയാണ്. വിചാരം ചെയ്യുന്നവൻ അത് കണ്ടോടനെ അവനൊന്ന് ചിന്തിക്കും, അപ്പോൾ മനസ്സിലാകില്ല അത് വിചാരദശ. അപ്പോൾ അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അത് പറയുന്നത് ഭ്രമത്തിൽ ബ്രഹ്മസ്ഥലങ്ങളിലാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ച അനുഭവത്തിൽ തന്നെ ഒരു ഭ്രമം വരിക, പ്രപഞ്ചം മൊത്തം തന്നെ ഒരു ഭ്രമമാണെന്ന് പറയും. ഇവിടെ ഇപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്, പ്രപഞ്ച അനുഭവത്തിൽ തന്നെ മനുഷ്യനെന്ത് വരുന്നു, ബ്രഹ്മാനുഭവം വരുന്നു. അങ്ങനെ ബ്രഹ്മാനുഭവം വരുന്നിടത്ത് ജലം കണ്ടുകഴിഞ്ഞാൽ വിചാരം ചെയ്യാതിരുന്നാൽ അതുള്ളതാണെന്ന് തോന്നും. സത്യമാണോ അല്ലേ എന്നുള്ളതല്ല, അത് ഉള്ളതാണെന്ന് തോന്നുന്നു അത് മതി. ഉണ്ടെന്ന് തോന്നുന്നത് അതാണ് ഇവിടുത്തെ തകരാറ്. അതാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, അത് അതെന്ന് പറയുന്നത് എന്തിനെ, ഈ പ്രപഞ്ചത്തിൽ കാലം ജലം പോലെ മരുഭൂമിയിൽ നിന്ന് ജലത്തെ പോലെ എന്ത് വരുന്നു തോന്നുന്നു എന്ന് പറഞ്ഞാൽ, തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് തോന്നുന്നു, കാനൽ ജലം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഇതുവരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു, അവിചാരദശയിൽ തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുവരെ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തോന്നു, അവിചാരദശയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണോ തോന്നുന്നത്, ജലം ഉണ്ടെന്നാണോ തോന്നുന്നു, ആണോ തോന്നുക എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തോന്നുന്നു. ആർക്കും തോന്നാം, അത് മൃഗത്തിനും തോന്നാം മനുഷ്യനും തോന്നാം. അതെ സത്യമെന്ന് തോന്നുന്നു, എന്താ തോന്നുന്നു, ഉണ്ടെന്ന് തോന്നുന്നു. സത്യം എന്നല്ല തോന്നുന്നു, സത്യവും അസത്യവും എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. പിന്നെ എന്താ വിഷയം, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പിന്നെ സത്യവും അസത്യവും എന്നൊക്കെ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നതാണ് സത്യവും അസത്യം. ഭൂമി ജലം കാണുമ്പോൾ ഒരാൾക്ക് തോന്നുന്നത് എന്താണ്, ഉണ്ട്. അതിന് ഇത് ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചും കാണുമ്പോൾ ആദ്യം എന്താ, ജലം ഉണ്ടെന്നാ തോന്നുന്നു. ഉണ്ടുള്ള ജലമെന്ന് പറയുന്നത് അവിടെ ജലമുണ്ട്, ജലം ഉണ്ടെന്നാണ് ആദ്യം തോന്നുന്നത്. അത് ആർക്കായാലും ശരി, മരുഭൂമിയിൽ എത്ര പരിചയമുള്ള ആളായാലും ശരി, ഇല്ലാത്ത ആളായാലും ശരി, അത് കണ്ട ആദ്യം തോന്നുന്നത് എന്താണ്, ഉണ്ടെന്ന്. എന്നുവെച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തോന്നുന്നത് അതാണ് അവിചാരദശ എന്ന് പറയുന്നത്. വിചാരം ചെയ്യാതെ തോന്നും, കണ്ട ഉടനെ അനുഭവപ്പെടുന്ന എന്താണ്, ദാ ജലം എന്നാണ്, ജലം ഉണ്ടെന്നാണ്. അതാണ് ഇവിടെ പറയുന്നത് അത് ആ വിചാരദിശയിൽ വിചാരദിശ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ട ഉടനെ ആർക്കായാലും കണ്ട ഉടനെ വിചാരദിശയിൽ എന്താണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിചാരദിശയിൽ കാനൻ ജലം പോലെ തോന്നുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചം. അപ്പൊ കാനൻ ജലം എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ടെന്ന് തോന്നുന്നു. ഭൂമിയിലെ ജലത്തെ കാണുമ്പോൾ അത് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് കാനൻ ജലം പോലെ തോന്നുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. കാനൻ ജലം കണ്ട ഒരാൾക്ക് ഉണ്ടെന്ന്, അതുപോലെ ഈ പ്രപഞ്ചം ഒരാൾക്ക് എന്ത് വരുന്നു? അത് ഈ ഉണ്ടെന്ന് തോന്നുന്ന എല്ലാവർക്കും അന്ധവീതത്തെ കുറിച്ച് ചിന്തിച്ചാലും ചിന്തിക്കാത്തവനും എല്ലാവർക്കും എന്ത് തോന്നും? പ്രപഞ്ചത്തിൻ്റെ ഓരോന്നിനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടെന്നാകും. എന്തനുഭവപ്പെടുന്നത് ഉണ്ടെന്ന് തോന്നും. പിന്നീടോ അത് കഴിഞ്ഞ് എന്ത് പറയുന്നു? എന്താണ് വിചാരിച്ചു നോക്കും, അവിടെ ചിന്തിക്കണം. പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും പ്രപഞ്ചം ഉണ്ട്, ആത്മാവുണ്ടെന്നോ ബ്രഹ്മമുണ്ടെന്നോ അല്ല. പിന്നെ എങ്ങനെയാ തോന്നുന്നു? ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം, ഈ ശബ്ദ സ്പർശ രൂപ രസഗന്ധ രൂപത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും വിചാരിച്ചു നോക്കിയാൽ, വിചാരിച്ചു നോക്കിയാൽ എന്താണ്? വിചാരിച്ചിട്ട് നോക്കൂ. ഓ, പഴയ മലയാണ്. വിചാരിച്ചു നോക്കിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിചാരിച്ചറിഞ്ഞാൽ, ചിന്തിച്ച് മനസ്സിലാക്കിയാലെന്ന് പറയാം. വിചാരം ചെയ്ത് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ, അറിഞ്ഞാൽ. നോക്കുക എന്ന് വെച്ചാൽ അവിടെ അറിയുക എന്നുള്ളത്, അവിടെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുക എന്നുള്ളത്. വിചാരം ചെയ്തത് അറിയുമ്പോൾ ഏത് ഒരു മരീചികയെ വിചാരം ചെയ്ത് അറിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്ന എന്താണ്? ഇല്ലാത്തതാണ്, ഉള്ളതല്ലാതെ ജലം ഇല്ലാത്തതാണെന്ന് മനസ്സിലാവുന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? വിചാരിച്ചു നോക്കിയാൽ ബാക്കി എന്താ എഴുതിയിരിക്കുന്നു? വിചാരിച്ചു നോക്കിയാൽ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇതെല്ലാം, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചം എന്താ? ശുദ്ധചിത്തായി തന്നെ വിളങ്ങുന്നു. ശുദ്ധചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധമല്ലാത്ത ചിത്തം ഉണ്ടോ? എന്താണ് ശുദ്ധചിത്തം എന്ന് പറഞ്ഞാൽ? ജ്ഞാനമേകം ഹി നിരുപാധികം സ്വാഭാവികം. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് ചിന്തിക്കും നിരുപാധികമായതിനാണ് എന്ത് പറയുന്നത്? ശുദ്ധചിത്തം. സ്വാഭാവികമായതിനാണ് ചിച്ചടം എന്നിവിടെ പറയുന്നത്. ചിച്ചട ചിന്തനമാണ്. ചിന്മയമായിരിക്കുന്ന ജഡം, അല്ലെങ്കിൽ ചിത്തം ജഡവുമായി കലർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ചിത്തം ജഡവുമായി താതാത്മ്യത്തിയിരിക്കുന്നു, ചിത്തം ജഡവുമായി അധ്യാസത്തിലിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയും. അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ജഡത്തെയുമല്ല, ശുദ്ധമായ ചിത്തിനെയല്ല. പ്രപഞ്ച അനുഭവം എന്ന് പറയുമ്പോൾ രണ്ടുമുണ്ട്. ചിത്തുമുണ്ട് ജഡവുമാണ്. രണ്ടും കൂടെ ചേർന്നാണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത്. ഇപ്പൊ വിചാരിച്ച് നോക്കിക്കഴിഞ്ഞു, ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരുന്നു? ഇതെല്ലാം ഈ പ്രപഞ്ചമെല്ലാം ശുദ്ധചിത്തമായി വിളങ്ങുന്നു, അറിയുന്നു. അറിയണോ എന്ത് ചെയ്യണം? വിചാരം ചെയ്യണം, ചിന്തിക്കണം. ചിന്തിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം. ചിന്തിച്ചാൽ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ശുദ്ധമായ അറിവ്, നിരുപാധികമായ അറിവ്, അറിവ് മാത്രമാണെന്ന് അറിയാൻ പറ്റും. വിളങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് അറിയുക? അത് ശുദ്ധചിത്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളങ്ങുക എന്ന് പറഞ്ഞത്. വിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ പ്രകാശിക്കുക, ശോഭിക്കുക എന്നൊക്കെയാണ്. നക്ഷത്രങ്ങൾ വിളങ്ങുന്നു, സ്വർണം വിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അദ്വൈതത്തിൽ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പറയുന്നത്? മൂളുന്നത്, മൂളണമെന്ന് പറയുന്ന അസുഖമുണ്ടോ? അറിയാമെന്നുള്ള നേരെ പറയുന്നു, ധൈര്യമായിട്ട് പറയുന്നു. അറിയുക, സ്വയം അറിവായിട്ടിരിക്കുക എന്നാ പറയാം. അപ്പൊ ശുദ്ധചിത്തായിട്ട് തന്നെ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? വിളങ്ങുന്നു. ഇതെല്ലാം ശുദ്ധചിത്തായി ഇരിക്കുന്നു എന്നും പറയാം, അല്ലെങ്കിൽ ഇതിനെല്ലാം ശുദ്ധചിത്തായി അറിയുന്നു. ആരറിയും? ചിന്തിക്കുന്നു. അത് ചിന്തിക്കുന്ന ആരുമില്ലെങ്കിലോ ഇത് ശുദ്ധചിത്തായി സ്വയം നിലനിൽക്കുന്നു. ചിന്തിക്കുന്ന ആരുമില്ല, ശുദ്ധചിത്ത ശുദ്ധചിത്തായി നിലനിൽക്കുന്നു. ഉദാഹരണം എന്താണ്? എന്താണ് ഉദാഹരണം? ശുദ്ധചിത്ത സൂര്യ ശുദ്ധചിത്താണ്. എന്താണ് ഉദാഹരണം? എന്താണ് സുഷുപ്തിയിൽ അവിടെ കേവലം ചിത്ത് ചിത്തായി നിൽക്കുന്നു. അവിടെ അറിയാൻ ആരെങ്കിലും ഉണ്ടോ? എന്നും അറിയാൻ ആരും, താനവിടെ ഉണ്ടെന്ന് തന്നെ അറിയാൻ അവിടെ ആരും ഇല്ല. അറിഞ്ഞാൽ എന്ത് പറ്റും? ഒന്നുകിൽ സ്വപ്നമായിരിക്കും, അല്ലെങ്കിൽ ഉണർവായിരിക്കും. അപ്പോൾ അങ്ങനെ ശുദ്ധചിത്തമായി അറിയാൻ ആരും ഇല്ലെങ്കിൽ അറിവ് അറിവായിട്ട് തന്നെ നിൽക്കും, അറിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അറിയാൻ ആരുമില്ല, അറിയുന്നു. ഇനി അറിയുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തെ അറിയുന്നു. അതുപോലെ തന്നെ പറയുന്നു എന്താണോ, മരു മരീചികയെ അറിയുന്നു. അറിയുന്നതാണ് പറയാൻ എന്താണ്? ഇവിടെ ജലമില്ല, മരുഭൂമി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ പ്രകാശം മാത്രമേ ഉള്ളൂ എന്നറിയുന്ന പോലെ ഈ പ്രപഞ്ചത്തെ അറിയാം. ഇവിടെ ജഡമില്ല, ഇത് അറിവ് മാത്രമേ ഉള്ളൂ, അങ്ങനെ അറിയാൻ വരാം. അതറിയുന്നത് വലിയ പ്രയാസമൊന്നുമില്ല. ഇത് ചിത്തും ജഡവും കൂടെ ചേർന്നിരിക്കുന്നതാണ് എന്നറിയുന്ന ഒരാൾക്ക് മനസ്സിലാക്കാം. മരുമരീചിക പോലെ എന്ന് പറഞ്ഞാൽ ഈ ജഡമില്ലാത്തതാണ്. പിന്നെ ഉള്ളത് എന്താണ്? ചൈതന്യമാണ്. പിന്നെ ശുദ്ധ ചൈതന്യമായി അറിയുന്നു. ജഡമില്ലാത്തതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? അപ്പൊ ചൈതന്യം ഉള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെ പ്രയാസമുണ്ട്. ഉത്തരം പറയാൻ പ്രയാസമുണ്ട്. ഉണ്ടോ? ഇത് ചിത്തും ജഡവുമാണ്, ചിത്തില്ലാത്തതാണോ എന്നറിയുന്ന ഒരാളെന്ന് എന്തറിയാം? ജഡമില്ലാത്തതാണെന്ന് അറിയുന്നതാണ് എന്തറിയാം? മരുഭൂമിയിൽ നിന്ന് ജലമില്ല എന്ന് എന്നറിയുന്ന ഒരാളിന് എന്തറിയാം? മുളപ്രകാശം മാത്രമേ ഉള്ളൂ എന്നറിയാം. അതിനെന്താ പ്രയാസം? അതറിയുന്നതിന് എന്താ പ്രയാസം? പ്രയാസമുണ്ട്. അറിയുന്നതിന് ശേഷമുള്ള കാര്യം പിന്നെ അല്ലേ? ഇപ്പൊ അറിയുന്ന കാര്യമല്ല ചോദിക്കുന്നു. അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിട്ട് എന്ന് പിന്നെ പറയുന്ന എന്തെന്ന്? അത് പിന്നീടുള്ള കാര്യം. അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയുമോ അറിയില്ലേ എന്നുള്ള. മരുഭൂമിയിലെ ജലം ഇല്ലാത്താണെന്നറിഞ്ഞാൽ അവിടെ പിന്നെ എന്തോ ഉണ്ടെന്നറിയും? പ്രകാശം ഉണ്ടെന്നറിയും. അതിനെന്താ പറയുന്നത്? അതുപോലെ ചിത്തും ജഡവുമാണിത്. ജഡം ഇല്ലാത്താണെന്നറിഞ്ഞാൽ പിന്നെ എന്തറിയും? ചിത്താണെന്ന് അതറിയുന്നതിന് എന്താ പറയുന്നത്? കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, നമുക്ക് ഇഷ്ടമുള്ള പറയാം അല്ലേ? ശരി, ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം.